ഒരു പരമ്പര ബ്രഹ്മസൂത്രം ആനന്ദമായ അധികരണം തത്ര വിദ്യാവസ്ഥായ ബ്രഹ്മണ ഉപാസ്യ ഉപാസകാതിലക്ഷണം സർവവ്യവഹാര തത്ര കാനിചിത് ബ്രഹ്മണ ഉപാസനാനി അഭ്യുദയാർത്ഥാനി കാനിചിത് ക്രമമുക്ത്യർത്ഥാനി കാനിചിത് കർമ്മസന്ധ്യർത്ഥാനി തേന തേഷാം ഗുണവിശേഷ ഉപാധിഭേദേന ഭേദ ഏകൈവ തു പരമാത്മൈശ്വര തൈഹി തൈഹി ഗുണവിശിഷ്ടൈഹി വിശിഷ്ട ഉപാസ്യോ യദ്യപി ഭവതി തഥാപി യഥാ ഗുണ ഉപാസനമേവ ഫലാനി ഭിദ്യന്തെ തം യഥാ യഥാ ഉപാസതേ തദേവ ഭവതി ഇതി ശ്രുതേഃ യഥാ കൃതരസ്മിൻ ലോകേ പുരുഷോ ഭവതി തഥാ ഇതഃ പ്രേത്യ ഭവതി ഇതി ച സ്മൃതേശ്ച യം യം വാപിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേ വേദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിതഃ ഇതി ഉപാസനയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നിർഗുണജ്ഞാനാർത്ഥം ആരോപിത പ്രപഞ്ചമാശ്രിത്യ ബാധാത് പ്രാപ്കാരേ ഗുഡജിഹ്വികാ ന്യായേന തത്ഫലാർത്ഥാനി ഉപാസനാനി വിധീയന്തെ. ഈ ശാസ്ത്രം തന്നെ വിധിച്ചിരിക്കുന്ന ഉപാസനകൾ, ആത്യന്തികമായി ഉപാസനകളുടെയും പ്രയോജനം നിർഗുണജ്ഞാനം തന്നെ. നിർഗുണമായ പരമാർത്ഥ തത്വത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം തന്നെ. പക്ഷെ ഉപാസന എപ്പോഴാ സംഭവിക്കുന്നത് പറയുന്നു, ബാധ പ്രാപ്കാതെ. ഈ ആരോപിതമായ പ്രപഞ്ചം അത് അസത്യമാണ് എന്ന് ബോധിക്കുന്നതിന് മുമ്പ് ആരോപിതമായ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ജാഗ്രത സ്വപ്ന രൂപത്തിൽ അനുഭവപ്പെടുന്നതാണ് പ്രപഞ്ചം. അതിൽ സ്വപ്നത്തെ സംബന്ധിച്ച് അത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അതിന് തത്വജ്ഞാനത്തിന്റെ ആവശ്യമില്ല, ജാഗ്രത ജ്ഞാനം മതി. ജാഗ്രത ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലായി അത് അസത്യമാണെന്ന് അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ച് അവിടെ വിവേകമുള്ളവൻ പിന്നെ ചോദ്യം ഒന്നും ചോദിക്കത്തില്ല. ആരും ചോദിക്കും എന്തുകൊണ്ട്? അത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതും പ്രപഞ്ച അനുഭവമാണ്. പക്ഷെ അത് ജാഗ്രത അനുഭവം കൊണ്ട് തന്നെ അത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ജാഗ്രത ജ്ഞാനം കൊണ്ട്, അതുകൊണ്ട് പറയുന്നു സ്വപ്ന ജ്ഞാനത്തിന് ബാധ സംഭവിച്ചു എന്ന് പറയുന്നതാണ്. അത് ഏത് സ്വപ്ന ജ്ഞാനത്തിന്? ഇതുവരെയുള്ള സ്വപ്ന ജ്ഞാനങ്ങൾക്കും ഇനി വരാൻ പോകുന്ന സ്വപ്ന ജ്ഞാനത്തെ സംബന്ധിച്ചു അത് തന്നെ. എല്ലാ ജ്ഞാനത്തെയും ഇവിടെ ബാധ സംഭവിച്ചു കഴിഞ്ഞു. അത് പ്രപഞ്ചമാണ്, പക്ഷെ അതിന് ബാധ ജാഗ്രത ജ്ഞാനം കൊണ്ട് തന്നെ സംഭവിച്ചു. അസത്യമല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ച് സത്യമെന്ന് കരുതിയുള്ള ചോദ്യങ്ങളൊന്നും വരത്തില്ല. ഒരു മരീചിക അത് ജലമല്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ജലം എന്താണത്? മധുരമുള്ളതാണോ അതേ ഉപ്പുള്ളതാണോ? അങ്ങനെ ആരെങ്കിലും ചോദ്യം ചോദിക്കും. ആ വിവേകമുള്ള ഒരുവന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യമേ വരത്തില്ല. പക്ഷെ അതല്ല, അത് സത്യം ആണ് എന്ന് കരുതുകയാണെങ്കിൽ ചോദ്യം വരാം. അത് കുടിക്കാൻ പറ്റിയതാണ്, മരുഭൂമിയിൽ ജലം കാണാൻ ഒരാൾ ചിന്തിക്കും, ഇത് ജലം കുടിക്കാൻ പറ്റുമോ? ഇത് ഉപ്പുള്ളതാണെങ്കിൽ കുടിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ അത് അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല അവിടെ. അതിനെ സംബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരർത്ഥമില്ല, അങ്ങനെ ഒരു ചോദ്യമേ വരത്തില്ല. ഇവിടെ പറയുന്നത് ബാധാത് പ്രാക്കാലേ, ഈ അനുഭവങ്ങൾ അസത്യമാണെന്ന് ബോധ്യം ഉണ്ടാകുന്നതിന് മുമ്പ്, എന്നുവെച്ചാൽ ഇത് സത്യമാണെന്ന് കരുതാൻ താൻ ബാധ്യസ്ഥനായിരിക്കുന്നു ഇപ്പോൾ ഈ അനുഭവത്തെ. അങ്ങനെയുള്ളിടത്ത് മാത്രമേ തത്തദ്ഫലാർത്ഥാനി ഉപാസനാനി വിധീയന്തേ, അവിടെയാണ് ഉപാസനകൾക്ക് സാങ്കത്യമുള്ളത്, അവിടെയാണ് ഉപാസനകളെ വിധിക്കുന്നത്. ഇത് സത്യമെന്ന് കരുതുന്നിടത്തേ ഉള്ളൂ. നാമരൂപങ്ങൾ പരമാർത്ഥമാണെന്ന് കരുതുന്നിടത്ത് ഉപാസനയ്ക്ക് പ്രസക്തിയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതിനൊരു ന്യായം പറഞ്ഞ ഗുഡജിഹിക ന്യായേന. കയ്പുള്ള മരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്കും മറ്റും നാക്കല് മധുരം തേച്ചു കൊടുക്കുന്നു പോലെ, അത് ആ മധുരം എന്ന് പറയുന്ന മധുരത്തിന് വേണ്ടിയുള്ളതല്ല, അതല്ല മുഖ്യം. അടുത്ത് കഴിക്കേണ്ട കയ്പുള്ള മരുന്നാണ്, പക്ഷെ അതിനൊരു സഹായകമായിട്ട് മാത്രം ആണ്. അയാൾ കഴിക്കേണ്ട വാസ്തവത്തിൽ മരുന്നുമാണ് കുട്ടി കഴിക്കേണ്ടത്, ഇതല്ല. പക്ഷെ ഇതിന്റെ ഒരു സഹായം തേടുന്നു. അതുപോലെ മുഖ്യം തത്വജ്ഞാനമാണ്, അതിനുവേണ്ടി അതിന്റെ ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് ഉപാസനയ്ക്കൂടെ സ്വീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഉപാസന മുഖ്യമല്ല. രോഗം മാറണമെങ്കിൽ പഞ്ചസാര കൊണ്ട് പറ്റത്തില്ല, അതിനും മരുന്ന് തന്നെ വേണം. പക്ഷെ കുഞ്ഞത് കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ കയ്പുകൊണ്ട് ശകലം മധുരം ഉപയോഗിക്കാം. അപ്പോൾ രോഗശാന്തിക്ക് വേണ്ടിയിട്ടല്ല മധുരം കൊടുക്കുന്നത്, മധുരം കുട്ടിയെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. അങ്ങനെ ഒരു താല്പര്യമില്ല. പക്ഷെ തത്കാലം വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് മധുരത്തെ ആശ്രയിക്കുന്നു. മധുരത്തിലൂടെ കയ്പുള്ള മരുന്ന് കഴിക്കുമ്പോൾ രോഗം മാറുന്നു. ഈ സംസാര രോഗ നിവൃത്തിക്ക് വേണ്ടത് തത്വജ്ഞാനമാണ്. എന്താണ് ബാധ? ഇവിടെ പറഞ്ഞു ഇത് അസത്യമാണെന്നുള്ള ബോധ്യമാണ്. പക്ഷെ ഇപ്പോൾ താൻ ഇത് സത്യമാണെന്ന് ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ അസത്യമാണെന്നുള്ള ബോധത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഗുഡ ജിഹിക ന്യായം അനുസരിച്ച് തൽക്കാല ഉപാസനകളെ വിധിച്ചിരിക്കുന്നു. അതും സഹായിക്കും ഒരു പരിധിവരെ, അതിന് പരിമിതിയുണ്ട് എങ്കിലും അത് സഹായിക്കും. നമുക്ക് പറയാമല്ലോ രോഗനിവൃത്തിക്ക് എന്താ സഹായിച്ചത്? ഒരു കൂട്ടർ പറയുന്നു അത് മരുന്നാണ്, അല്ല വേറെ കൂട്ടർ പറയുന്നു എന്താണത്? പഞ്ചസാരയാണ്, മധുരമാണ് സഹായിച്ചത് എന്നൊരു വാദത്തിന് വേണ്ടി പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടി വരും. കാരണം മധുരം കഴിച്ചത് കൊണ്ടാണ് കുട്ടി മരുന്ന് കഴിച്ചത്. അപ്പോൾ രോഗനിവൃത്തിക്ക് മധുരവും കാരണമായില്ലേ? പക്ഷേ മധുരമാണ് രോഗത്തെ ഇല്ലാതാക്കിയതല്ല. അതുപോലെ ഒരു തർക്ക വിഷയമായിട്ട് അതിനെ സ്വീകരിക്കാം, തർക്കിക്കാൻ വേണ്ടി അതിനെ അംഗീകരിക്കാം. ആ തർക്കത്തിന്റെ സ്ഥാനമേ ഉള്ളൂ എല്ലാ ഉപാസനകൾക്കും. അവിടെ എന്ത് സംഭവിക്കണം? പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകണം. അതുകൊണ്ടേ സംസാരം നിവൃത്തി വരത്തുള്ളൂ. എന്തുകൊണ്ട്? അവൻ ഇതിനെ സത്യമെന്ന് കരുതിയ ഉപാസനകൾ അനുഷ്ഠിക്കാൻ പറ്റും. ഇത് അസത്യമെന്ന് ബോധിക്കുന്നവന് പിന്നെ അവന് ഉപാസനകൾ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പറഞ്ഞു ബാധാത് പ്രാക്കാലേ, അസത്യമെന്ന് ബോധിക്കുന്നതിന് മുമ്പ്. അത് പരമാർത്ഥ ജ്ഞാനമാണോ പറയുന്നത്? ഒരേ സമയം എന്താണ് പരമാർത്ഥമെന്ന് അറിയുമ്പോൾ ആ സമയം തന്നെ അവന് ബോധ്യപ്പെടുന്നു എന്ത് പരമാർത്ഥമല്ല. അതിന് വിശേഷിച്ചൊരു അറിവിന്റെ ആവശ്യമുണ്ട്. ഇത് വാസ്തവ ജലം അല്ല എന്ന് ഏതെങ്കിലും തരത്തിൽ ബോധ്യപ്പെടുമ്പോൾ ഇനി വേറൊരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. അപ്പൊ തന്നെ അവന് ബോധ്യം വരുന്നു എന്താണ്, ഓ ഇത് അസത്യമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി, ജലത്തിന്റെ പ്രതീതി അസത്യമാണെന്ന് ഒരു മരീചികയിൽ ബോധ്യപ്പെടുന്നു. അതിന് മറ്റൊരു യത്നത്തിന്റെ ആവശ്യമില്ല. സത്യത്തെ ബോധിക്കുന്നത് കൊണ്ട് തന്നെ അത് അസത്യമാണെന്നുള്ള ബോധവും ഉണ്ടാകും. അതുകൊണ്ട് ഇത് സത്യമെന്ന് ഇതിനെ കരുതിയിരിക്കുമ്പോൾ തത്തത് ഫലാർത്ഥാനി ഉപാസനാനി വിധീയന്തി, അങ്ങനെ കരുതിയിരിക്കുന്നതിന് വേണ്ടി ഉപാസനകൾ വിധിക്കുന്നു. അപ്പോൾ ഇവിടെ വ്യക്തമാക്കുകയാണ് രണ്ടിനെയും, എന്താണ് തത്വജ്ഞാനം, എന്താണ് ഉപാസന. രണ്ടും ആധ്യാത്മികം തന്നെ, ഉപാസന ആധ്യാത്മികമാണ്, തത്വജ്ഞാനവും ആധ്യാത്മികമാണ്. പക്ഷെ രണ്ടും വേർതിരിച്ചറിയണം. ഉപാസനയിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ അറിയണം താൻ അനുഷ്ഠിക്കുന്നത് ഉപാസനയാണ് എന്നറിയണം. അതിനുവേണ്ടിയിട്ടാണ്. എന്താ അതിന്റെ പ്രയോജനം? തേഷാംസി തൈകാഗ്ര്യ ദ്വാര ജ്ഞാനം മുഖ്യം ഫലം ഇതി. അതിനും പ്രയോജനമുണ്ട്, ചിത്തേകാഗ്രതയ്ക്ക് അത് ഉപകരിക്കുന്നു. പല തരത്തിലുള്ള ഉപാസനകളെ കുറിച്ചുകൂടെ പറയുന്നു. അതിൽ ചിത്തത്തിന്റെ ഏകാഗ്രതയ്ക്ക് ഉപകരിക്കുന്ന ഉപാസനകളുമുണ്ട്. അത് ചിത്തേകാഗ്രത മാത്രമല്ല, മറ്റു പലതരത്തിലും ദേവതാ ഉപാസനകൾ, ദേവതാ പ്രസാദത്തിന് ഉപകരിക്കുന്നു. കർമ്മ യോഗാനുഷ്ഠാന രൂപത്തിലുള്ള ഉപാസനകൾ ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നു. അങ്ങനെ പലതരത്തിൽ ഉപകരിക്കുന്നു. മുഖ്യമായിട്ട് അതിനെ പറയാം ചിത്തത്തിന്റെ ഏകാഗ്രത ഉപാസനയ്ക്ക്. അങ്ങനെ ചിത്ത ഏകാഗ്രത സംഭവിച്ചു കഴിഞ്ഞാൽ ഈ തത്വജ്ഞാനത്തിന് ഉള്ള യോഗ്യത അന്ധകരണത്തിന് വേണം. അപ്പോ മനസ്സിന്റെ ആ ഏകാഗ്രതയുണ്ടെങ്കിൽ ഈ തത്വത്തെ അനായാസമായിട്ട് ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ട് അവിടെ ഉപാസനയുടെ ഈ മുഖ്യമായ ഫലം എന്താണ്? ജ്ഞാനമാണ്. തദ്വാക്യാനമുപി മഹാതാത്പര്യം ബ്രഹ്മണി. അതുകൊണ്ട് ഉപാസനാ വാക്യങ്ങളുടെയും ആത്യന്തികമായ താല്പര്യം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തെയാണ് അത് ബോധിപ്പിക്കുന്നത്. അവിടെ പലതരത്തിലുള്ള ഉപാസനകളും അതിന്റെ ഫലത്തെക്കുറിച്ചും എല്ലാം പറയുമെങ്കിലും അതിന്റെ മഹാതാത്പര്യം എന്ന് പറയുന്നു, ആത്യന്തികമായ താത്പര്യം. അവസാനം അതും കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത് ബ്രഹ്മത്തിൽ തന്നെയാണ്. പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറഞ്ഞു. തത്ര കാനചിത് ബ്രഹ്മണ ഉപാസനാനി അഭ്യുദയാർത്ഥാനി, കാനചിത് ക്രമമുക്തിയർത്ഥാനി, കാനചിത് കർമ്മസമൃദ്ധിയർത്ഥാനി. ഇവിടെ പറയുന്നു ബ്രാഹ്മ നാമബ്രഹ്മ നാമബ്രഹ്മേത്യുപാസീത. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്, പല ഉപാസന ഭാഗങ്ങളും നമ്മൾ വിട്ടു. നാമത്തെ ബ്രഹ്മമെന്ന് ഉപാസിച്ചു കഴിയുന്നവന് നാമത്തിന് ഏതുവരെയാണോ പ്രവേശനമുള്ളത് അതുവരെ അവനും പ്രവേശനമുണ്ട് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവന് പരലോകങ്ങളിലും മറ്റും കാമചാരിത്വം, അവന് മറ്റു ലോകങ്ങളിലൊക്കെ സഞ്ചരിക്കാം എന്ന് പറഞ്ഞു. ഫലം ദഹരാദ്യുപാസ്തീന ക്രമമുക്തി, ദഹരോപാസനയെ കുറിച്ച് പറഞ്ഞു. ഇനി മൂന്നാം അധ്യായത്തിൽ അതിനെ കുറിച്ച് വിശദീകരിക്കും. അതിനെന്താ ക്രമമുക്തി? ഇനി ഉദ്ഗീതോപാസനയെ കുറിച്ച് പലയിടത്തും പറയുന്നു, കർമ്മത്തോട് ചേർന്ന് വരുന്ന ഭാഗങ്ങൾ പറയുന്നു. അവിടെ എന്താണ് ഉദ്ഗീതാദി ധ്യാനസ്യ? ഉപാസന എന്ന് പറഞ്ഞാലും ധ്യാനം എന്ന് പറഞ്ഞാലും ഒന്നാണ്. കർമ്മസമൃദ്ധി, കർമ്മസമൃദ്ധി എന്ന് പറയുമ്പോൾ ആ കർമ്മത്തിന്റെ ഫലം പൂർണ്ണമായും ലഭിക്കുന്നതിന് ആ ഉപാസനകൾ സഹായിക്കുന്നു. ചില കർമ്മങ്ങൾ അങ്ങനെയുണ്ട്, കേവലമായ കർമാനുഷ്ഠാനം കൊണ്ട് പൂർണ്ണമായ ഫലം കിട്ടത്തില്ല. ആ കർമ്മത്തിന്റെ പ്രകടനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപാസനകൾ കൂടി അനുഷ്ഠിക്കേണ്ടി വരും, എന്നാലേ ആ കർമ്മഫലം പൂർണ്ണമാകത്തുള്ളൂ, പൂർണ്ണമായി കർമ്മത്തെ അനുഷ്ഠിക്കുന്നവന് ലഭിക്കത്തുള്ളൂ കർമ്മസമൃദ്ധി ഫലം. ഈ പറയുന്ന ഉപാസനകളെല്ലാം വൈദിക ഉപാസനകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ മന്ത്രോപാസനകൾ, തന്ത്രോപാസനകൾ, ദേവതോപാസനകൾ, ഇതെല്ലാം പൗരാണികമായ ഉപാസനകളാണ്, അന്ന് വൈദിക ഉപാസനകളല്ല. അവിടെ ഇതൊന്നും പറയുന്നില്ല. അപ്പൊ കാലം കൊണ്ട് ലോകത്തിൽ പ്രചരിച്ചതാണ്. വൈദിക കാലത്തിൽ ഇത്തരം ഉപാസനകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ധ്യാനാന മാനസത്വ ജ്ഞാന അന്തരംഗത്വാച്ച ജ്ഞാനകാണ്ഡ വിധാനം. പക്ഷെ നമ്മൾ ഈ ഉപനിഷത്തുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇവിടെ ഉപാസനകളെല്ലാം വരുന്നത്. ചന്ദോഗ്യത്തിനും ബ്രഹദാരണ്യത്തിനും എല്ലാം ധാരാളം ഉപാസനകൾ വരും. ഈ തത്വജ്ഞാനത്തിന് ഇടയ്ക്ക് എന്തിനാണ് ഈ ഉപാസനകൾ പറയുന്നത് എന്നൊരു സംശയം വരും. തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ അടുത്ത് പറയുന്ന ഒരു ഉപാസനയെ കുറിച്ചായിരിക്കും. അപ്പൊ പലർക്കും ഇതൊരു ഉപാസനയാണെന്നുള്ള തിരിച്ചറിവ് പോലും ഉണ്ടാകത്തു. എല്ലാം തത്വജ്ഞാനത്തിന് വേണ്ടി ഉപദേശിച്ചിരിക്കണം ധരിക്കുന്നവരുമുണ്ട്. ഭാഷകാരൻ അങ്ങനെ എല്ലായിടത്തും വേർപിരിക്കുന്നുണ്ട്. ഇത് തത്വജ്ഞാനം, ഇത്രയും ഭാഗം ഇത് ഉപാസന. ആ ഉപാസനയുടെ ഫലത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ചിലടത്ത് അത് ക്രമമുക്തിക്കായിരിക്കും, ചിലടത്ത് അത് പ്രേയസിനു വേണ്ടിയായിരിക്കും, ചിലടത്ത് മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ അത് എന്തിന് ഈ ഉപനിഷത്തിൽ ജ്ഞാനപ്രകടനത്തിൽ പറഞ്ഞു? അതിന് സമാധാനോട് പറയുന്നു, ധ്യാനാന മാനസത്വ ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് ഒരു മാനസക്രിയയാണ്. കേവലം മനസ്സിനെ അവലംബിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണത് ഉപാസന അല്ലെങ്കിൽ ധ്യാനം. ജ്ഞാനമാണെങ്കിലോ അതും മനസ്സിനെ ആശ്രയിച്ചാണ് ജ്ഞാനം സംഭവിക്കുന്നത്, മനസ്സില്ലാതെ ജ്ഞാനമില്ലെന്ന്. ഇപ്പൊ രണ്ടിന്റെയും സ്ഥാനം ഒന്നായതുകൊണ്ട് ജീവനിൽ മനസ്സായതുകൊണ്ട് അതൊരു കാരണം. പിന്നെ ഞാൻ അന്തരംഗത്വ ജ്ഞാനത്തിനത് അന്തരംഗമാണ്, എന്നുവെച്ചാൽ ജ്ഞാനപ്രാപ്തിക്ക് ഉപകരിക്കുന്നതാണ് ഉപാസന. ജ്ഞാനകണ്ഠ വിധാനം, അപ്പൊ ജ്ഞാനകണ്ഠത്തിൽ തന്നെ അതിനും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ജ്ഞാനകണ്ഠത്തിൽ അതിന് ജ്ഞാനത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ഉപാസനകൾ. അത് ഏതാണ് ശ്രേഷ്ഠം ഏതാണ് നികൃഷ്ടം എന്നുള്ള വിചാരത്തിലല്ല, അത് അധികാരിയുടെ ഭേദമനുസരിച്ചാണ്. ഒരു ഉപാസകനായ അധികാരിയെ സംബന്ധിച്ചിടത്തോളം ഉപാസന തന്നെയാണ് ശ്രേഷ്ഠം. തത്വജ്ഞാനത്തിന്റെ അധികാരിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനമാണ് അവിടെ ശ്രേഷ്ഠം. അല്ല, ഒന്ന് നികൃഷ്ടവും മറ്റൊന്ന് ശ്രേഷ്ഠവുമാണ്. അതുകൊണ്ട് രണ്ടിനും തുല്യമായ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നു ശ്രുതി. തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ ഉപാസനയെക്കുറിച്ചും പറഞ്ഞു, അല്ലെങ്കിൽ ധ്യാനത്തെക്കുറിച്ചും പറഞ്ഞു. എല്ലാ തരത്തിലുള്ള ധ്യാന മാർഗങ്ങളും അതിനെന്ത് പേര് പറഞ്ഞാലും ശരി, മന്ത്രസാധനയെന്നോ യോഗ സാധനയെന്നോ തന്ത്രസാധനയെന്നോ എന്തു പറഞ്ഞാലും അതെല്ലാം അതിനെല്ലാം ഇവിടെ ഉപാസനയിലാപ്പെടുത്തിയിരിക്കുന്നു. ഉപാസനാകണ്ഡത്തിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ദേവത ഉപാസനകളും എല്ലാം പിൽക്കാലത്ത് വന്നിട്ടുള്ള അതെല്ലാം. പക്ഷെ ഇവിടെ ഭാഷകാരൻ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന ദേവത ഉപാസനകളെക്കുറിച്ച്, ദേവി ഉപാസന, ദേവന്റെ ഉപാസന ഒന്നും ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ. അപൂർവം ചില സ്ഥലങ്ങളെ പരാമർശിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ ചർച്ച ചെയ്യുന്ന എന്താണ് മുഖ്യമായിട്ട് എന്ന് പറയുന്നത്, ഗീതയിലും മറ്റും വരുന്നുണ്ട് എങ്കിലും ഉപനിഷത്തിന്റെ ചർച്ച വരുമ്പോൾ അവിടെ മുഖ്യമായും പറയുന്ന വൈദികമായ ഉപാസനകളെ കുറിച്ച് മാത്രം. അത് ഞാൻ അന്തരംഗമാണ് എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ജ്ഞാനപ്രാപ്തിക്ക് അത് ഉപകരിക്കുന്നു, പരമ്പരയെ ഉപകരിക്കുന്നു. ജ്ഞാനപ്രാപ്തിക്ക് ജ്ഞാനകണ്ഠത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന എന്താണോ തത്വോപദേശമാണ് ഉപാസനയുണ്ട്. തത്വമസി തുടങ്ങിയ വാക്യങ്ങളിലൂടെ പരമാർത്ഥത്തെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എന്താണ് ശ്രവണം, ശ്രവണത്തിലൂടെ ഞാൻ, ശ്രവണത്തിൽ നിന്ന് ഞാനും എന്ന് പറയുന്ന അതാണ്. മനനം എന്ന് പറയുന്നതും ഒരു തരത്തിൽ ഉപാസനയാണ്. പക്ഷേ ഇവിടെ ജ്ഞാനകണ്ഠത്തിൽ വിധിച്ചിരിക്കുന്ന മറ്റുപാസനകളെ പോലെയാണ്. കാണുന്നുണ്ട് മറ്റുപാസനകൾക്ക് വേറെ വേറെ ഫലം പറയുന്നുണ്ട്. മനനം അങ്ങനെയല്ല, അത് ജ്ഞാനത്തിന് വേണ്ടിയാണ് നേരിട്ട്. മറ്റ് ഉപാസനകൾ അങ്ങനെയല്ല, നേരിട്ടതൊന്നും ജ്ഞാനത്തിൽ കൊടുക്കുന്നില്ല. അത് ചിത്ത ഏകാഗ്രത ഉണ്ടാക്കി, ചിത്തശുദ്ധിയെ ഉണ്ടാക്കി ജ്ഞാനത്തിലെത്തിക്കുന്നു. മനനം അങ്ങനെയല്ല, നേരിട്ട് ജ്ഞാനത്തിലെത്തിക്കുന്നു. എന്നുവെച്ചാൽ മനനത്തിന്റെ മുഖ്യമായ ഫലം നേരിട്ടുള്ള ജ്ഞാനം തന്നെ, ജ്ഞാനത്തിന്റെ ദാർഢ്യം എന്ന് പറയുന്നത്. അവിടെ മുഖ്യമായിരിക്കുന്ന എന്താണ് ശ്രവണം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു പരമാർത്ഥ തത്വത്തെ ഇവിടെ ഉപദേശിക്കുന്നുണ്ടോ, വിദ്യാവിഷയോ ജ്ഞേയം നിർഗുണത്വം സത്യം ആ സത്യം തത്വം അതിനെ സംബന്ധിച്ച് ഉപാസിക്കാനൊന്നുമില്ല, അറിയുക അത്രമാത്രം. അതിനുള്ള യോഗ്യത ഒരുവന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ തത്വത്തെ ഉപദേശിക്കുന്നതിലൂടെ, തത്വത്തെ ശ്രവിക്കുന്നതിലൂടെ അവൻ ഗ്രഹിക്കുന്നു. ആ ഗ്രഹണത്തിനപ്പുറം അവിടെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അതാണ് മുമ്പ് പറഞ്ഞെന്താണ് ബാധാത് പ്രാക്കാലേ തത്വബോധത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിനെല്ലാം ആത്യന്തികമായ ബാധം, ഇതെല്ലാം അസത്യമാണെന്നുള്ള ബോധമുണ്ടാകുന്നു. പിന്നെ അവിടെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. ഇതിനെല്ലാം സത്യമായി കരുതി ഇതിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ അവശേഷിക്കുന്നില്ല. ഉപാസനകൾ അവശേഷിക്കുന്നില്ല, ധ്യാനം അവശേഷിക്കുന്നില്ല. അത് ശ്രവണത്തിൽ തന്നെ അവസാനിക്കുന്നു. കാരണം ഇത് അസത്യമാണെന്ന് ബോധിക്കുക, അതിനപ്പുറം ഒന്ന് ശേഷിക്കുന്നില്ല. അതൊന്ന് ശേഷിക്കാത്തത് കൊണ്ടാണ് പറയുന്നത് അവൻ കൃതകൃത്യനായിരിക്കുന്നു. കൃതകൃത്യന് പിന്നെ ഉപാസിക്കാനൊന്നുമില്ല, ധ്യാനിക്കാനൊന്നും ശേഷിക്കുന്നില്ല. ധ്യാനം അവന് കർത്തവ്യമായി നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ബാധാത് പ്രാക്കാലേ. ഏതുപോലെ? സ്വപ്നം പോലെ. സ്വപ്നം അസത്യമാണ് എന്ന് ബോധിച്ച ഒരുവന് സ്വപ്നത്തെ ആശ്രയിച്ചുള്ള ചിന്തകൾക്ക് പിന്നെ പ്രസക്തിയൊന്നുമില്ല. വിവേകമുള്ള ഒരുവന്, വിവേകിയെ സംബന്ധിച്ചതിന് പ്രസക്തിയില്ല. വിവേകമില്ലാത്തവൻ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കും. അവൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വപ്നം അവന് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കില്ല. സ്വപ്നത്തെ അസത്യം എന്ന് ബോധിച്ചവന്റെ കാര്യം പറയുകയാണ്. അത് പരമാർത്ഥമല്ല എന്ന് ബോധിച്ചവൻ. അതാണ് അവിടെ ആ വിവേകമുള്ളവൻ പിന്നെ സ്വപ്നത്തെ ആശ്രയിച്ച്. സ്വപ്നത്തിൽ ഒരു ധനവാനായി സ്വപ്നം അസത്യമാണെന്ന് ബോധ്യപ്പെട്ടു. ജാഗ്രതനവൻ ദരിദ്രൻ തന്നെയാണ്. അവൻ പിന്നീട് സ്വപ്നത്തിലെ ധനത്തെ സംബന്ധിച്ച് ആ ധനത്തെ ഇനി എങ്ങനെ ആർജിക്കാം, ആ ധനത്തെ ഇനി എങ്ങനെ സംരക്ഷിക്കാം എന്ന് സ്വപ്നത്തിലെ ധനത്തെ കുറിച്ച് അവൻ വ്യാകുലപ്പെടാറില്ല, സന്തോഷിക്കാറില്ല. എന്തുകൊണ്ട്? സ്വപ്നധനം അസത്യമാണെന്ന് ബോധ്യപ്പെട്ടു. സ്വപ്നത്തെ സംബന്ധിച്ച് ഇതാണ് സ്ഥിതിയെങ്കിൽ ജാഗ്രത്തെ അതുപോലെ അസത്യമെന്ന് ബോധിക്കുന്നവന് പിന്നെ ജാഗ്രതയിലെ വിഷയങ്ങളെ കുറിച്ച് അവൻ ചിന്തിച്ച് വ്യാകുലപ്പെടത്തില്ല. അതാണ് തത്വജ്ഞാനം. എന്തുകൊണ്ട്? അതിന് ബാധ സംഭവിച്ചു കഴിഞ്ഞു. അതുപോലെ ഇവിടെ പരമാർത്ഥ തത്വത്തെ ബോധിച്ചാൽ മതി, ധ്യാനിക്കേണ്ട ആവശ്യമില്ല, ഉപാസിക്കേണ്ട ആവശ്യമില്ല എന്ന് ആണ് പറയുന്നത്. വിദ്യാവിഷയോ സത്യം. സത്യം അറിവിന്റെ വിഷയമാണ്, അറിയാനുള്ളതാണ്, അറിയുന്നതാണ് എന്നെ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റും. അവിദ്യാവിഷയ ഉപാസ്യം സഗുണത്വം കൽപ്പിതം. അപ്പോ സത്യമല്ല എന്ന് ബോധിക്കുന്നത് എന്നുവെച്ചാൽ പോലെ അല്ല സത്യമെന്ന് ബോധിക്കുന്നത്, അത് അവിദ്യാവിഷയമാണ്. അത് ഉപാസ്യമാണ്, അതിനെയാണ് സഗുണത്വം എന്ന് പറയുന്നത്. ഒരേ ഒരു തത്വത്തെ തന്നെ അതിന് നാനാരൂപത്തിൽ കണ്ട് നാനാരൂപത്തിലുള്ള സത്യമായി ബോധിച്ചിട്ട് അതിനെ ഉപാസിക്കുന്നു. ഉപാസിക്കുന്നു, അതും പ്രയോജനമില്ല എന്ന് പറഞ്ഞില്ല, പ്രയോജനമുണ്ട്. പക്ഷെ അവൻ വിവശനായി ഇതിനെ സത്യമായി ധരിച്ചു പോകുന്നു. അതാണ് ആദ്യം അവിവേകത്തിന് അധീനമായി ഇതെല്ലാം സത്യമായി ധരിക്കുന്നു. സംസാരത്തെ സത്യമായി ധരിക്കുന്നു. ആ സത്യമായി താൻ ധരിച്ചിട്ട് ആ സത്യമായി താൻ ധരിച്ച സംസാരത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവൻ കഠിനമായി പരിശ്രമിക്കുന്നു, ഒരുപാട് പരിശ്രമിക്കുന്നു. അതിനടിസ്ഥാനമായ കാരണം എന്താണിത്? സത്യമാണെന്ന് ധരിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നു, ധ്യാനിക്കുകയോ വാസിക്കുകയോ പലതും ചെയ്യുന്നു. അവിടെ എന്താണ് അടിസ്ഥാനപരമായ തകരാറെന്താണ്? ഈ സംസാരം യാഥാർത്ഥ്യമാണ്, യഥാർത്ഥമായി ഈ സംസാരം നിവർത്തിക്കണം, അത് ഞാൻ ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്. ഈ ഭാവനയിൽ നിന്നുകൊണ്ട് അവിടെ പറയുന്നു, അവിടെ അത് പരമാർത്ഥ തത്വമല്ല, പരമാർത്ഥ തത്വമല്ലാത്തതിനെല്ലാം പറയും സഗുണമെന്ന് പറയും. എന്നുവെച്ചാൽ നാനാരൂപത്തിലിരിക്കുന്നത്, നാനാഭാവങ്ങളോടുകൂടിയിരിക്കുന്നത്, അവിടെ ഉപാസന ആവശ്യമുണ്ട്, അവിടെ ഉപാസിക്കുന്നു. അപ്പോൾ ഏതുവരെയാണോ ആ വിവേകം ഒരുവനിൽ വരുന്നത് അതുവരെയാണ് ഉപാസനയുടെ ആവശ്യം. തത്വജ്ഞാനത്തിൽ ഉപാസനയില്ല, പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലരും പറയാറുണ്ട്, ഒരുപാട് ഈ വേദാന്തം ഒക്കെ ഒരുപാട് പഠിച്ചു കേട്ടു, സത്സംഗങ്ങളെല്ലാം ഒരുപാട് കേട്ടു, കേൾക്കുകയും പഠിക്കുകയും ചെയ്തു, തനിയെ പഠിച്ചു, മറ്റുള്ളവർ പറയുന്നത് കേട്ടു. ബ്രഹ്മമാണ് സത്യം, പ്രപഞ്ചം മിഥ്യയാണ്, ഇതൊക്കെ കേട്ട് അറിഞ്ഞു. പക്ഷെ ഒരു അതൊന്നും കൊണ്ടൊരു ആനന്ദം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് മുക്തി സംഭവിക്കുന്നില്ല. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷവും മുക്തി സംഭവിക്കാത്തതുകൊണ്ട് ഇനി ഉപാസിക്കാം പലരും പറയണം, ഇനി ധ്യാനിക്കാം. കാരണം അറിഞ്ഞിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് അറിഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. താനെന്നും പഴയതുപോലെ സംസാരി തന്നെയാണ്, അവിവേകത്തിന് അധീനനാണ്, സുഖദുഃഖാദികൾക്ക് അധീനനാണ്. അവനിത് അറിഞ്ഞാൽ പോരാ, അറിവുകൊണ്ട് കാര്യമില്ല, ഇതിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കും. ആ സാക്ഷാത്കാരം ഇന്നുള്ള ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റും. അങ്ങനെ കരുതുന്നവരുണ്ട്. പറഞ്ഞല്ലോ മുമ്പ്, ബാധാത് പ്രാക്കാലേ, അവിടെ ഇതെല്ലാം ശരിയാണ്, സത്സംഗങ്ങളെല്ലാം ശരിച്ചു, ഒരുപാട് അഭ്യാസങ്ങളെല്ലാം ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് ധ്യാനിക്കുകയും ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷെ അറിഞ്ഞിട്ട് പരിഹാരം ഉണ്ടായില്ല എന്ന് ധരിച്ചിരിക്കുന്നിടത്താണ് തകരാറ്. അറിഞ്ഞിട്ട് പരിഹാരം ഉണ്ടാകാതിരിക്കുന്നതല്ല, അറിഞ്ഞിട്ട് സംസാരം നിവർത്തിക്കാതിരിക്കുന്നതല്ല, അറിഞ്ഞിട്ട് മുക്തി ലഭിക്കാതിരിക്കുന്നതല്ല. ഒരുപാടെല്ലാം കേട്ടിട്ടും ഒരുപാടെല്ലാം പഠിച്ചിട്ടും അറിഞ്ഞില്ല എന്നിടത്താണ് പ്രശ്നം. അറിയാത്തതുകൊണ്ടാണ് വീണ്ടും കർത്തവ്യം ശേഷിക്കുന്നത്. ഇതെല്ലാം ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്, ഒരുപാട് പഠിച്ചു, ഒരുപാട് കേട്ടു, എല്ലാം ചെയ്തു, പക്ഷെ അതറിഞ്ഞില്ല. അറിയാതിരിക്കുന്നിടത്തോളം കാലം കർത്തവ്യം ശേഷിക്കും. അതിന് അറിവിന്റെ തകരാറായി ധരിക്കരുത്. ഞാൻ അറിഞ്ഞു എന്നിട്ട് എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്ന് ധരിക്കരുത്. മറ്റതൊക്കെ വാസ്തവമാണ്, എന്താണ് ഒരുപാട് കാലം കേട്ടതും ഒരുപാട് കാലം പഠിച്ചതും അതൊക്കെ വാസ്തവം തന്നെ. അറിഞ്ഞു എന്ന് കരുതുന്നത് വാസ്തവമല്ല, അറിഞ്ഞിട്ടില്ല. അറിയാത്തതുകൊണ്ടാണ് ഇന്നും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. തത്വത്തെ അറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഉപാസന ശേഷിക്കുന്നില്ലെന്നേ ഇവിടെ പറയുന്നുള്ളൂ. വളരെയൊക്കെ പരിശ്രമിച്ചിട്ടും അറിഞ്ഞില്ലെങ്കിൽ അവിടെ ഉപാസന ശേഷിക്കുന്നു. ഇനി വളരെയെല്ലാം പരിശ്രമിച്ച് താൻ അറിഞ്ഞു എന്നുള്ള ഒരു ഭ്രാന്തി അതിലാണെങ്കിൽ അവിടെയും ഉപാസന ശേഷിക്കും. ഇവിടെ പറയുന്നതിനെ കുറിച്ചല്ല, എന്താണ് ബാധാത് പ്രാക്കാലേ, തീർത്തും പറയുന്നു. എപ്പോഴാണോ ഒരുവൻ ഇത് അസത്യമാണെന്ന് ബോധിക്കുന്നത്, അതിനുശേഷം പിന്നെ അവനിൽ ഉപാസനയും. എപ്പോഴാണോ ഒരുവൻ എന്നതാണ് പരമാർത്ഥം എന്ന് ബോധിക്കുന്നത്, അറിയുന്നത്, അറിയാത്ത ആരുടെ കുറ്റം, അതിനുശേഷം പിന്നെ ഉപാസനകൾ ശേഷിക്കുന്നില്ല. കാരണം ആ അറിവ് മറ്റൊന്നിനും വേണ്ടിയല്ല, ഉപാസനകളെല്ലാം മറ്റ് പലതിനും വേണ്ടിയിട്ടാണ്. ഒരുപാട് പരിശ്രമിച്ചിട്ട് എന്തുകൊണ്ട് അറിവുണ്ടായില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടായില്ല. യോഗ്യതയ്ക്ക് എന്ത് ചെയ്യണം? ഉപാസനയാകാം, അറിഞ്ഞില്ലെങ്കിൽ ഉപാസനയാകാം. അതുവരെയുള്ള പരിശ്രമങ്ങളെല്ലാം ഒരു ഉപാസനയെ സ്വീകരിക്കാം. എല്ലാ പരിശ്രമങ്ങളും ഉപാസനയുടെ പട്ടികപ്പെടുത്തണം. അത് അറിവിന് ഉപകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും അറിവിന്റെ ഉപായങ്ങളല്ല, അറിവിന്റെ യോഗ്യതയ്ക്കുള്ള ഉപായങ്ങളായി അതിനെ സ്വീകരിക്കണം, അംഗീകരിക്കണം. അതിവിടെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, തത്വം ഒരിക്കലും ഉപാസിക്കാനുള്ളതല്ല, അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഒരിക്കലും അത് ധ്യാനിക്കാനുള്ളതല്ല, അതറിയാനുള്ളതാണ്. പക്ഷെ ഉപദേശത്തിൽ നിന്ന് തന്നെ അതറിയേണ്ടതാണ്. ആ അറിവിൽ എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ അത് മനനത്തിലൂടെ പരിഹരിക്കാം. അറിവ് വിജ്ഞാനമായി തീരണം. അതുകൊണ്ട് ഇത് രണ്ടിനെ രണ്ടായി തന്നെ മനസ്സിലാക്കണം. അറിവ് വേറെ, ഉപാസന വേറെ. അറിവ് വേറെ, അഭ്യാസങ്ങളെല്ലാം വേറെ. അറിവ് വേറെ, ധ്യാനം വേറെ. ചുരുങ്ങിയ പക്ഷം അദ്വൈതം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്താണ്? അവിദ്യാവിഷയ ഉപാസ്യം സഗുണത്വം കൽപ്പിതം. തനിക്കിത് പരമാർത്ഥമാണെന്നാണ് തന്റെ അനുഭവമെങ്കിൽ, ഇതൊന്നും അസത്യമാണെന്ന് തനിക്ക് ബോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ താൻ അവിദ്യയ്ക്ക് അധീനനാണ്. ധ്യാനിക്കുക, മനസ്സിന് ഏകാഗ്രത വരട്ടെ, ദേവതാ പ്രസാദം ഉണ്ടാകട്ടെ. അങ്ങനെ അവൻ ജ്ഞാനത്തിനുള്ള അധികാരിയായി മാറട്ടെ. അപ്പോൾ തത്വത്തെ ശ്രവിക്കുമ്പോൾ അവന് ബോധ്യം വരുന്നു. എങ്ങനെയാണോ ആ തത്വബോധം കൂടാതെ തന്നെ സ്വപ്നം അസത്യമാണെന്ന് ബോധിച്ചത്, അതുപോലെ ഈ ജാഗ്രത അനുഭവങ്ങളും അസത്യമാണെന്ന് ബോധിക്കും. അവനെ ഈ ജാഗ്രത അനുഭവങ്ങളെ ആശ്രയിച്ചുള്ള യാതൊരു ചോദ്യങ്ങളും അവിടെ അവശേഷിക്കുന്നില്ല. സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ സ്വപ്നത്തെ സംബന്ധിച്ചുള്ള ആ വിവേകിക്ക് എല്ലാ ചോദ്യങ്ങളും അവസാനിച്ചതുപോലെ ഈ ജാഗ്രത യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും അവിടെ അവസാനിച്ചു. അപ്പോൾ ഒരുവൻ എവിടെ എത്തിച്ചേരണം? അവനീ തത്വജ്ഞാനത്തിൽ എത്തിച്ചേരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഒരുവൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനുള്ള പ്രാധാന്യം, ഒരുവൻ എവിടെ എത്തിച്ചേരണം എന്നുള്ളതിനാണ് പ്രാധാന്യം. ഇവിടെ പറയുന്ന തത്വജ്ഞാനത്തിൽ എത്തിച്ചേരണം, അതിനു വേണ്ടിയിട്ടാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കുന്നത്. ഇതെല്ലാം ആത്മീയം തന്നെ. ഉപാസന എന്ന് പറയുന്നു ആധ്യാത്മികം തന്നെ, തത്വജ്ഞാനം എന്ന് പറയുന്നു ആധ്യാത്മികം തന്നെ. ഇതെല്ലാം ശ്രേഷ്ഠവും തന്നെ. പക്ഷെ അധികാരി അനുസരിച്ച് ഓരോന്നിനും പ്രാധാന്യം വരുന്നു. ഇതിൽ ഇത് വിശദീകരിച്ച് പറയുന്നത്, സാധാരണ ആധ്യാത്മികമെന്ന് എല്ലാത്തിനെയും പറയും. പക്ഷെ സാധാരണ ഉപാസനയെ തത്വജ്ഞാനമെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ എല്ലാവരും. ജ്ഞാനം എന്ന് പറഞ്ഞ് വിളമ്പുന്നത് ഉപാസനയായിരിക്കും പലയിടത്തും. ആ ധാരണ മാറണം. ഇത് തത്വജ്ഞാനമാണ്. തനിക്കതിന് കഴിയുമോ കഴിയില്ലേ, താനതിന് യോഗ്യനാണോ അല്ലയോ, അത് രണ്ടാമത്. പക്ഷെ എന്താണ് തത്വജ്ഞാനം, എന്താണ് ഉപാസന എന്ന് തിരിച്ചറിയുന്നു. അതാണ് അടുത്ത് തുടർന്നും പറയുന്നത്. തത്ര അവിദ്യാവസ്ഥായാം ബ്രഹ്മണ ഉപാസ്യ ഉപാസകാദി ലക്ഷണ സർവവ്യവഹാര. ധ്യാനം ധ്യേയം എന്ന് പറയുന്ന ഈ വ്യവഹാരങ്ങളെല്ലാം, മാനസിക വ്യവഹാരങ്ങളെല്ലാം എവിടെയാണ്? അവിദ്യാവസ്ഥായ. എന്തിനാ? ബ്രഹ്മത്തെ, ബ്രഹ്മത്തെ സംബന്ധിച്ച് തന്നെ. പക്ഷെ അവിടെ ബ്രഹ്മത്തെ പറയും എന്താണ്? സഗുണം എന്ന് പറയും. എന്നുവെച്ചാൽ നാനാ ഗുണവിശേഷങ്ങളോടുകൂടി അതിനെ ഉപാസിക്കുന്നു. അതിന് ദേവനായും ദേവിയായും പൗരാണികമായി ഹിരണ്യഗർഭനായി വൈദികമായി പലതരത്തിൽ അതിനെ ഉപാസിക്കുന്നു. തത്ര കാനിചിത് ബ്രഹ്മണ ഉപാസനാനി അഭ്യുദയാർത്ഥാനി, ചില ഉപാസനകൾ അഭ്യുദയത്തിന് വേണ്ടിയിട്ടാണ്. കാനിചിത് ക്രമമുക്തി അർത്ഥാനി, ചിലത് ക്രമമുക്തിക്ക് വേണ്ടിയിട്ടാണ്. കാനിചിത് കർമ്മസമൃദ്ധി അർത്ഥാനി, ചിലത് കർമ്മസമൃദ്ധിക്ക് വേണ്ടിയാണ്. ആണ് നമ്മൾ തുടക്കത്തിൽ വിശദീകരിച്ചത്. തേഷാം ഗുണവിശേഷ ഉപാധി ഭേദേന ഭേദ. ഉപാസനകൾ എത്രയെന്ന് പറയാനില്ല. ഗുണവിശേഷങ്ങൾ വൈദികമായ നമ്മൾ ചാന്ദോക്യത്തിലും മറ്റുമൊന്ന് സത്യകാമം തുടങ്ങിയ ഗുണവിശേഷങ്ങളോടുകൂടി അതിനെ ഉപാസിക്കുക. പിന്നെ ഉപാധി എന്ന് പറയുന്നു, ഹൃദയത്തിൽ ഉപാസിക്കുക. ഹൃദയം തുടങ്ങിയ ഉപാധികള് ആണ് ഇവിടെ ഉപാസന അല്ലെങ്കിൽ ധ്യാനത്തിന് വേണ്ടിയിട്ട് പറയാറുണ്ടല്ലോ. ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കുന്നു, ചിലയിടത്ത് പറയും ഹൃദയത്തിൽ ധ്യാനിക്കുക. അതെല്ലാം കേവലം ഉപാധികളെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട്, ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നാനാതരത്തിലുള്ള ഉപാസനകൾ, ധ്യാന മാർഗങ്ങൾ, ധ്യാന സമ്പ്രദായങ്ങൾ ഉണ്ട്. ഇതെല്ലാം ബാധാത് പ്രാക്കാലെ, തത്വം ബോധിക്കുന്നതിന് മുമ്പ് എന്നർത്ഥം. ഏക ഏവതു പരമാത്മാ ഈശ്വര തേഹി തേഹി ഗുണവിശേഷി വിശിഷ്ട ഉപാസ്യു യദ്യവിഭവതി തഥാപി യഥാഗുണ ഉപാസനമേവ ഫലാനി ഭിദ്യന്തേ. പറയുന്നു അത് എന്നെ അംഗീകരിക്കുമ്പോഴും ഉപാസന അംഗീകരിക്കുമ്പോഴും ഏകയേവതു പരമാത്മാ, പരമാത്മാ ഒന്ന് തന്നെ, ഈശ്വര ഈശ്വരൻ ഒന്ന് തന്നെയാണ് എങ്കിലും തൈതേഹി ഗുണവിശേഷേ വിശിഷ്ട, ഓരോരോ വിശേഷ ഗുണങ്ങളോടുകൂടി വിശേഷഗുണം വിശിഷ്ടമായി അതിനുപാസിക്കുന്നു. അതാണ് ദേവനായി ഉപാസിക്കുന്നു, ദേവിയോ ഉപാസിക്കുന്നു, പലതരത്തിൽ ഉപാസിക്കുന്നു. ഉപാസ്യോ ഭവതി, ഒരേ പരമാത്മാവ് തന്നെ. വാസ്തവത്തിൽ പരമാത്മാവിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദമുണ്ടോ? ചിലർക്ക് സ്ത്രീയായിട്ട് ഉപാസിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് പുരുഷനായി ഉപാസിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ള ഭേദങ്ങളൊന്നുമില്ല. എന്നാലും അതെല്ലാം കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് ഓരോ ഗുണവിശേഷങ്ങളെ ആരോപിച്ചിട്ട്, ഇല്ലാത്തതിനെ ആരോപിച്ചിട്ട്. വാസ്തവത്തിൽ അതിനങ്ങനെ ഒരു ഭേദമുണ്ട്. പിന്നെന്താണ്? തൻ്റെ ഇഷ്ടം, തൻ്റെ മനസ്സിൻ്റെ താല്പര്യം, അതനുസരിച്ച് ഗുണവിശേഷ ഹി വിശിഷ്ട, ഓരോ ഗുണവിശേഷങ്ങൾ ആരോപിച്ചിട്ട് മനുഷ്യനായും മൃഗമായും, ചിലർക്ക് മനുഷ്യനായി ഉപാസിക്കണം, ചിലർക്ക് അതുപോലെ പരമാത്മാവിനെ തന്നെ മൃഗമായി ഉപാസിക്കുന്ന, എലിയായും പുലിയായും ആനയായും ഒക്കെ ഉപാസിക്കുന്നുണ്ട്. എന്താ അങ്ങനെ ചെയ്യുന്നത്? മനുഷ്യനേക്കാളും ശ്രേഷ്ഠമാണോ മൃഗം? അല്ല, പക്ഷെ ഇഷ്ടം അതാണ്. വാലും കൊമ്പുമൊക്കെയുള്ള മൃഗങ്ങളായിട്ട് ഉപാസിക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ ഇഷ്ടം, അങ്ങനെ ഉപാസിക്കുക. അതിന് വേറെ സമാധാനമൊന്നും പറയാനില്ല. വാസ്തവത്തിൽ എന്താണ് നിർഗുണ പരബ്രഹ്മം? അതിന് ഇങ്ങനെ ഗുണവിശേഷങ്ങളെന്നാ ആരോപിച്ചിട്ട് സ്ത്രീക്കും ഭേദത്തിനും പലതരത്തിലും ഉപാസിക്കുന്നു. ഉപാസിയോ യദ്യവിഭവതി, ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ അംഗീകരിക്കാം. ഇതിനൊന്നും വിരോധമല്ല, വേദത്തിന് ഇതിനോടൊന്നും വിരോധമില്ല. തഥാപി പറയുന്നു, യഥാഗുണ ഉപാസനമേവ ഫലാനി ഭിത്യന്തി, ആ ചെയ്യുന്ന ഉപാസനയ്ക്കനുസരിച്ച് ഭിന്നമായ ഫലങ്ങളുണ്ട്, അതിനെ അംഗീകരിക്കുന്നുണ്ട്. ഉപാസന അസംബന്ധമാണോ അതുകൊണ്ട് ഫലമുണ്ടാകുമെന്നും അദ്വൈതത്തിൽ പറയുന്നില്ല, അദ്വൈതി അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്വൈതം സമന്വയശാസ്ത്രം എന്ന് പറയുന്നു. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. നിന്റെ താല്പര്യം അനുസരിച്ച് ഉപാസിച്ചോളുക. നമുക്ക് മനുഷ്യനായോ മൃഗമായോ എന്തായി വേണോ ഉപാസിക്കാം, അതിന്റെ ഫലമുണ്ടായി. എന്തുകൊണ്ട് ഈ ഉപാസിക്കുന്നതെല്ലാം ഒരു പരമാത്മാവിനെ തന്നെ, ആ പരമാത്മാവിനെയാണ് ഉപാസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പരമാത്മാവിൽ നിന്ന് ഫലം ഉണ്ടായി തന്നെ തീരും. ഫലം ഒന്നായിരിക്കില്ല എന്നുള്ള പലതായിരിക്കും. തം യഥാ യഥാ ഉപാസതേ തദൈവ ഭവതി ഇതി ശ്രുതേഹി. ആ ശ്രുതി തന്നെ പറയുന്നു എന്നാണ്, തം പരമാത്മാനം യത് യത് ഗുണത്വേന ലോകാഹ രാജാനം ഇവ ഉപാസതേ തത്തത് ഗുണമത് ഗുണവത്വമേവ തേഷാം ഫലം ഭവതി. ആ പരമാത്മാവിനെ ഏതേത് ഗുണത്തോടുകൂടി ഉപാസിക്കുന്നു പറയുന്നു, ഏതുപോലെ രാജാവിനെ ഭൃത്യന്മാരെ ഉപാസിക്കുന്നതുപോലെ അവന് ആ രാജാവിൽ നിന്ന് അവന്റെ ഉപാസന അനുസരിച്ചുള്ള ഫലം കിട്ടുന്നു. കൂടുതൽ ഉപാസിച്ചാൽ കൂടുതൽ ഫലം കിട്ടും, രാജാവിന്റെ പ്രീതി ഉണ്ടാവും, ഫലമുണ്ടാവും. അതുപോലെ പരമാത്മാവിനെ ഏത് തരത്തിൽ ഉപാസിക്കുന്നു ആ ഫലമുണ്ടാകും. അതാണ് തം യഥാ യഥാ ഉപാസതേ തദ്ദേവഭവതി ഇത് ശ്രുതേ. ശ്രുതി അതിനെ അംഗീകരിക്കുന്നു. യഥാക്രതുരസ്മിൻ ലോകെ പുരുഷോ ഭവതി തഥാ ഇത പ്രേത്യഭവതി പറയുന്നു. യഥാക്രതുഹു, ഇവിടെ എങ്ങനെയാണോ ധ്യാനിക്കുന്നത്, ഇവിടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ക്രതു എന്ന് പറഞ്ഞാൽ ധ്യാനം, ഇവിടെ എങ്ങനെയാണോ ധ്യാനിക്കുന്നത് ആ ധ്യാനത്തിനനുസരിച്ച് അസ്മിൻ ലോകെ പുരുഷോ ഭവതി, ഏത് തരത്തിലുള്ള ധ്യാനത്തോടുകൂടി തീരുന്നു ആ പുരുഷൻ എന്നുവെച്ചാൽ ജീവൻ ഉപാസകൻ. തഥാ ഇത പ്രേത്യഭവതി, മരിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഫലം കിട്ടും. ഇത് ശ്രുതേ, ശ്രുതി അങ്ങനെ പറയുന്ന സ്മൃതിയോ സ്മൃതേശ്ച യം യം വാപി സ്മരൻ ഭാവം തജത്യന്തേ കളേവരം തം തമേവേദി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. സദാ തദ്ഭാവഭാവിത, നിരന്തര അതിനെ ധ്യാനിക്കുന്നു. അനിരന്തരമായ ഉപാസനയുടെ ഫല പറയണ, ആ ഫലത്തെ പറയണ നിരന്തരമായി ഉപാസിക്കുന്നു. തദ്ഭാവം എന്ന് പറയുന്നത് ഉപാസന. അതുകൊണ്ട് ഭാവിതനായവൻ, ആ ഉപാസനയോടുകൂടിയവനായവൻ, ആ ഉപാസനാ സംസ്കാരത്തോടുകൂടിയവൻ. ഉപാസന എന്ന് പറയുന്നൊരു ഭാവനയാണല്ലോ. ആ ഭാവനായുക്തനായവൻ, ആ ഭാവന കൊണ്ട് വേണ്ടത്ര സംസ്കാരത്തെ ആർജിച്ചവൻ, സ്വാഭാവികമായിട്ടും നിരന്തരം അതിൽ തന്നെ ഉപാസിക്കുകയാണെങ്കിൽ അന്തേ കളയബരം, മരിക്കുന്ന സമയത്ത്, മരിക്കുന്ന സമയം വെച്ചാൽ ഏതുവരെ ബോധം ഉണ്ടായിരിക്കുമോ. അപ്പൊ മരിക്കുന്ന സമയത്ത് ബോധമില്ലെങ്കിൽ എന്തെന്ന് ചോദിക്കും. മരിക്കുന്ന സമയത്ത് ബോധം വേണമെന്നൊന്നുമില്ല, ഏതുവരെ ബോധമുണ്ടോ അതുവരെ എന്നെടുത്താ. കാരണം ചിലപ്പോൾ കുറെ കാലം ബോധമില്ലാതെ കിടന്നിട്ടായിരിക്കും മരിക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് സംഭവിക്കും എന്നൊക്കെ ചെറിയ ചോദി. ഉപാസനയുടെ ശക്തി കൊണ്ട്, ഉപാസനയുടെ സംസ്കാരം അവനിൽ ഏതുവരെ ദൃഢമായിരിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ അവൻ മരണത്തിലേക്ക് പ്രവേശിച്ച, അതാണ് അന്തേ കളേബരം ത്യജതി, അവസാനം അവൻ ശരീരം തേച്ചു കഴിഞ്ഞാൽ. എന്താണ് തം തം ഏവേദി കൗന്ദേയ, സ്മരണശേഷം അതിനെ തന്നെ പ്രാപിക്കുന്നു. എന്നർത്ഥം. ഏതാണോ, ഏത് സംസ്കാരമാണോ അവനെ ദൃഢമായിരിക്കുന്ന അവനെ പ്രാപിക്കുന്നു. ഇത് ഉപാസനയെ കുറിച്ച് പറയുകയാണ്. ചോദിക്കുന്നു, അങ്ങനെ ഭഗവാനെ തന്നെ നിരന്തരമായി ഉപാസിച്ച് അവസാനം ഭഗവാനെ പ്രാപിക്കുന്നില്ലേ, മുക്തിയല്ലേ ഇവിടെ പറയുന്നത്? ഉപാസന കൊണ്ട് മുക്തി, അതല്ലേ ഇവിടെ പറയുന്നത് എന്ന് ചോദിക്കാം. വിഷ്ണുവിനെ ധ്യാനിക്കുന്നവൻ വിഷ്ണുവിനെ പ്രാപിക്കുന്നു, ശിവനെ ധ്യാനിക്കുന്നവൻ ശിവനെ പ്രാപിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മുക്തി അല്ലേ പറയുന്നത്? ഉപാസനയുടെ ഫലം മുക്തിയല്ലേ ഇവിടെ പറയുന്നത്? അപ്പോ ഇവിടെ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഉപാസനയുടെ സന്ദർഭത്തിലാണ്. കാരണം ഉപാസനയ്ക്കാണ് പ്രാപ്തിയുള്ളത് അല്ലേ പറഞ്ഞത്. ഇനി പ്രാപിക്കാനായി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ മുക്തിയല്ല. തത്വജ്ഞാനത്തിൽ എന്താണ് അവിടെ പ്രാപ്തിയില്ല. അവിടെ ഒന്നും പ്രാപിക്കാനില്ല. എന്തുകൊണ്ട്? അത് നിത്യപ്രാപ്തമാണ്. നിത്യപ്രാപ്തമായിരുന്നതിനെ എങ്ങനെ പ്രാപിക്കും? അത് ധ്യാനിച്ച് പ്രാപിക്കേണ്ട ഒന്നല്ല. അതിന് ധ്യാനമാകുന്ന അഭ്യാസത്തിന്റെ ആവശ്യമില്ല. അസ്മി താൻ ഉപാസിക്കുന്ന ദേവതയെ പ്രാപിക്കാനാണെങ്കിൽ അതിന്റെ ആവശ്യമുണ്ട്. നിരന്തരമായ ആ ധ്യാനത്തിലൂടെ ആ സംസ്കാരം ദൃഢമായി മരണശേഷം ഈ ശരീരത്തെ ഉപേക്ഷിച്ച് അതിന് നിശ്ചയിച്ചിരിക്കുന്ന വഴിയിലൂടെയെല്ലാം സഞ്ചരിച്ച് ആ ദേവതാ ലോകത്തിലെത്തി അവിടെ എന്താണ് പലതരത്തിൽ സാലോക്യം, സാരൂപ്യം, സായുജ്യം ഇങ്ങനെയെല്ലാം പ്രാപിക്കുന്നതായിട്ടാണ് പുരാണങ്ങളിൽ പറയുന്നത്. ആ പൗരാണികമായ മോക്ഷത്തെക്കുറിച്ചല്ല ഇവിടെ തത്വജ്ഞാനത്തിൽ പറയുന്നത്. ഇവിടെ പറയുന്ന സദ്യവും മുക്തി അടുത്ത് പറയും. ഇവിടെ ആ സദ്യവും മുക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പ്രാപ്തിയില്ല, പ്രാപിക്കുന്നവരും അവിടെ ശേഷിക്കുന്നില്ല, പ്രാപ്തിയുമില്ല. പിന്നെ ഇങ്ങനെ പറയാം, എന്താണ് അവൻ തത്വജ്ഞാനം കൊണ്ട് പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം വേറെയാണ്. പ്രാപിക്കുന്നവനോ പ്രാപിക്കാനൊന്നും അവിടെ വേറിട്ടുണ്ടായിരുന്നില്ല. എന്നാലും വ്യവഹാരത്തിൽ അങ്ങനെ ഒരു ശബ്ദം പ്രയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ തത്വജ്ഞാനത്തിൽ എന്താ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞു, ബാധ. ഇതെല്ലാം അസത്യമാണെന്ന് ബോധിക്കുന്നു. അവിടെ പ്രാപ്തിയില്ല. നത്തസ്യ പ്രാണാഹ ഉത്ക്രാമന്തി, അവന്റെ പ്രാണന് ഉത്ക്രമണം സംഭവിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ ഭാഷകാരൻ ഇതിനെ പറഞ്ഞിരിക്കുന്നത് ഉപാസനയുടെ ഭാഗമായിട്ടാണ്. ഉപാസന ഇത് സംഭവിക്കുന്നുണ്ട്. അത് മുക്തിയല്ലേ എന്ന് ചോദിച്ചാൽ അതിന് നേരത്തെ പറഞ്ഞല്ലോ, ഉപാസന ക്രമമുക്തിക്ക് സഹായിക്കുന്നു. കാനചിത് ക്രമമുക്തി അർത്ഥാൻ, അത് ക്രമേണ മുക്തിക്ക് സഹകരിക്കുന്നു. കാരണം ആ ലോകത്ത് പോകണം, കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ ഒക്കെ പോകണം. അവിടെയും പിന്നെ ഡ്യൂട്ടികളുണ്ട്. അവിടെ ചെന്നാൽ അവിടെ പറയുന്ന ഡ്യൂട്ടിയൊക്കെ ചെയ്യണം, ചെയ്ത ഉപാസനയ്ക്കനുസരിച്ച്. പിന്നെ മുക്തിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കണം. വൈദികമായ ഉപാസന, ഏറ്റവും ശ്രേഷ്ഠമായ ഉപാസന ഹിരണ്യഗർഭോപാസന. അതിന്റെ ഫലമായി പറയുന്നത് മുക്തി എന്ന്. പക്ഷെ ഈ കൽപ്പം തീരുന്നത് വരെ അവിടെ പോയിരിക്കണം. അവിടെ നല്ല സുഖമാണ്, സുഖിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. പക്ഷെ അതെല്ലാം സുഖിച്ച് സുഖിച്ച് മടക്കും. മടത്തു കഴിഞ്ഞ് അതിനും വീണ്ടും അവിടെ കാത്തിരിക്കേണ്ടി വരും. ഈ കൽപ്പം അവസാനം, ഈ കൽപ്പം എന്ന് പറയുന്നത് എത്രയാണ്? എണ്ണമറ്റ വർഷങ്ങളാണ്. അപ്പോൾ അതെല്ലാം ആണ് അതിൻ്റെ ദോഷങ്ങൾ. ഇവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പിന്നെ അവിടെ പോയി മുക്തിക്ക് കാത്തിരിക്കുക. ഒരു ലോട്ടറി അടിച്ചിട്ട് പിന്നെ പൈസ കിട്ടാൻ കാത്തിരിക്കുന്ന പോലെയാണ് അത്. അത് സഹിക്കാൻ വയ്യാത്തൊരു കാത്തിരിപ്പായിരിക്കും കൈ കിട്ടുക. അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ. അതുകൊണ്ടാണ് അതിനെ ഉപാസനയുടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ക്രമമുക്തി എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രുതി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ശ്രുതി പറയുന്ന എന്താണോ സദ്യോമുക്തിയെ കുറിച്ച് പറയുന്നു. തത്വജ്ഞാനം അതിനെക്കുറിച്ച് നമ്മൾ പല തവണ വിശദീകരിച്ചുണ്ട്. ജ്ഞാനത്തിന്റെ സ്വഭാവവും ജ്ഞാനത്തിന്റെ ഫലവും എന്നാ വിശദീകരിച്ച കാര്യങ്ങളാണ്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഉപാസന എന്ന് ഇവിടെ കാണിക്കുകയാണ്. യദ്യപ്യേക ആത്മാ സർവഭൂതേഷു സ്ഥാവര ജംഗമേഷു ഗൂഢഃ തഥാപി ചിത്ത ഉപാധി വിശേഷ താരതമ്യാത് ആത്മനഃ കൂടസ്ഥ നിത്യസ്യ ഏകരൂപസ്യ അപി ഉത്തരോത്തരം ആവിഷ്കൃതസ്യ താരതമ്യം ഐശ്വര്യശക്തിവിശേഷ ഐശ്വര്യത്തെ തസ്യ ആത്മാനം അവിസ്തരം വേദ ഇത്യത്ര സ്മൃതവുമപി യദ്യത് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതമേവ വാ തത്തദേവ അവഗച്ഛത്വം മമ തേജോംശ സംഭവ. ഇവിടെ ഉപാസകന്മാരും ഉണ്ട് എന്നും ഉണ്ടാവും. ഈ സംസാരം ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സംസാരത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഉപാസകന്മാരും അനന്തമായി എന്നും ഉണ്ടായിരിക്കും. സംസാരമുള്ളിടത്തോളം കാലമേ ഉള്ളൂ ഉപാസന. അപ്പോൾ ഉപാസ്യമായ ദേവതകളും അതുപോലെ തന്നെ ഉണ്ടാവും. ഇവിടെ ഉപാസിക്കാനും എണ്ണമറ്റ നാമരൂപങ്ങൾ ഉപാസിക്കാനും ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യദ്യപി ഏക ആത്മാ സർവഭൂതേഷു സ്ഥാവര ജംഗമേഷു ഗൂഢ പറയുന്നു. ആത്മാവേകമാണ് അത്, സർവസ്ഥാവര ജംഗമങ്ങളുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നു. അത് സ്വരൂപമായിരിക്കുന്നതുകൊണ്ടാണ് അതിനെ ഗൂഢം എന്ന് പറയുന്നത്. തന്റെ മുമ്പിലിരിക്കുന്നതെല്ലാം തനിക്ക് കാണാൻ കഴിയുന്നു. തനിക്ക് കാണാൻ കഴിയുമെന്നുള്ളതിനെല്ലാം താൻ പറയുന്നതാണ് അത് വ്യക്തമായിരിക്കുന്നു. അതിന്റെ നേരെ വിപരീതമാണ് ഗൂഢം. തന്റെ മുമ്പിലുള്ളതുകൊണ്ട് അത് വ്യക്തമായിരിക്കുന്നു. തന്റെ മുന്നിലില്ലാത്തത് എല്ലാം അവ്യക്തമായിരിക്കുന്നു. അതിനെ ഗൂഢം എന്ന് പറയും. തന്റെ സ്വരൂപം എന്ന് പറയുന്നത് തന്റെ മുമ്പിലോ പിന്നിലോ അല്ല. അതുകൊണ്ട് അതും ഗൂഢം എന്ന് പറയുന്നു. അതെവിടെ സർവസ്ഥാവര ജംഗമങ്ങളുടെ എല്ലാം സ്വസ്വരൂപമായിരിക്കുന്നു. അതിനെക്കുറിച്ച് വേണ്ടത് എന്താണ്? ബോധമാണ്. പക്ഷെ അതില്ലാത്തതുകൊണ്ട് തഥാപി അതങ്ങനെ സർവസ്വരൂപമായിരുന്നിട്ടും ചിത്ത ഉപാധി വിശേഷ താരതമ്യ ആ സ്വരൂപത്തിൽ ആരോപിതമായിരിക്കുന്ന ചിത്തമാകുന്ന ഉപാധി, അന്ധകരണമാകുന്ന ഉപാധി, അതൊരു വിശിഷ്ടമായ ഉപാധിയാണ്. ഈ അന്ധകരണം എന്ന് പറയുന്നത് ചിലയിടത്തത് അവിദ്യയ്ക്ക് അധീനമായിരിക്കുന്നു, ചിലയിടത്ത് അത് അനന്തമായ ശക്തി ഐശ്വര്യങ്ങളോട് കൂടിയിരിക്കുന്നു. എല്ലാം ഈ അന്ധകരണത്തിന്റെ സവിശേഷതകളാണ്. അങ്ങനെ വിഭിന്ന ഭാവങ്ങളിൽ ഇരിക്കുമ്പോൾ അതിന് ജീവന്മാരെന്ന് പറയും. ചിലടത്ത് അനന്ത ശക്തിയോടും ഗുണവിശേഷങ്ങളോടും കൂടിയിരിക്കുമ്പോൾ ചിലടത്ത് അത് അനേക പരിമിതികളോടുകൂടിയിരിക്കുന്നു, അതിന് നേരെ വിരുദ്ധമായിരിക്കുന്നു. ചിലയിടത്ത് അത് പക്ഷി മൃഗാദി രൂപത്തിലിരിക്കുന്നു, ചിലയിടത്ത് അത് മനുഷ്യരൂപത്തിലിരിക്കുന്നു, ചിലയിടത്ത് ദേവതാരൂപത്തിലിരിക്കുന്നു, ചിലയിടത്ത് മനുഷ്യരിൽ തന്നെ മഹത്തുക്കളായോ ദിവ്യ പുരുഷന്മാരായിരിക്കുന്നു, പല രീതിയിലിരിക്കുന്നു. അതാണ് ചിത്ത ഉപാധി വിശേഷതാരതമ്യാ ആത്മനഹ കുടസ്ഥസ്യ ഏകരൂപസ്യ. അത് സ്വരൂപമാണ്, അത് അവികാരിയാണ്, ഓരോ ജീവന്റെയും സ്വരൂപമായിരിക്കുന്നു. അതാണ് ആത്മാ എന്ന് പറയുന്നത്. കുടസ്ഥമായിരിക്കുന്നു, വികാരരഹിതമായിരിക്കുന്നു, നിത്യസ്യ, അതിന് യാതൊരു തരത്തിലുള്ള പരിണാമവും സംഭവിക്കാതിരിക്കുന്നു. ഏകരൂപസ്യ, അതിന് ഭേദമില്ല. ജീവനെന്നോ മനുഷ്യനെന്നോ ദേവനെന്നോ മൃഗമെന്നോ ഭേദമില്ല. എന്നാലും ഉത്തരോത്തരം ആവിഷ്കൃതസ്യ താരതമ്യ ഐശ്വര്യശക്തി വിശേഷേഹി ഉത്തരോത്തരം ആവിഷ്കൃതസ്യ. പക്ഷെ അത് പ്രകടമാകുന്നു ആ ചൈതന്യം ഈ അന്ധകരണത്തിലൂടെ, പശുവിന്റെ അന്ധകരണത്തിലൂടെ, പക്ഷിയുടെ അന്ധകരണത്തിലൂടെ, മനുഷ്യന്റെ അന്ധകരണത്തിലൂടെ, ദേവതകളുടെ അന്ധകരണത്തിലൂടെ. താരതമ്യ ഐശ്വര്യശക്തി വിശേഷേഹി, അവിടെ ഐശ്വര്യം ശക്തി ഇതിന്റെയൊക്കെ ഏറ്റക്കുറച്ചിൽ, ചിലയിടത്തത് തീരെയില്ല, ചിലയിടത്ത് അല്പമുണ്ട്, ചിലയിടത്തത് വളരെ കൂടുതലാണ്. ഇങ്ങനെ പ്രകടമാകുന്നതായിട്ട് ശ്രീയതേ ശ്രുതി എന്ന് പറയുന്നു. അവിടെ ഉപാസ്യൻ ഉപാസകൻ എന്നുള്ള ഭേദത്തിൽ ഇരിക്കുന്നു. ഇവിടെ ഒരു തത്വം തന്നെ, ഉപാസിക്കുന്നവൻ ഏത് തത്വമാണോ അത് തന്നെയാണ് ഉപാസ്യ ദേവതയുടെയും തത്വം, വ്യത്യാസമില്ല. എന്നാണ് താൻ സ്വയം ഉപാസകനായിരിക്കാൻ നിർബന്ധിതനായിരിക്കുന്നു, ദേവത ഉപാസ്യമായിരിക്കുന്നു. എന്നിവിടെ തന്നിൽ യാതൊരു തരത്തിലുള്ള വിശേഷ ശക്തിയും പ്രകടമായിട്ടില്ല. തന്റെ അന്ധകരണത്തിൽ താൻ അല്പജ്ഞനായും അശക്തനായും ഇരിക്കുന്നു. മറിച്ച് ദേവത അങ്ങനെയല്ല, സർവജ്ഞനായും സർവശക്തിയുക്തനായും സർവൈശ്വര്യയുക്തനായും സർവ ഗുണഭൂയിഷ്ഠനായും ഇരിക്കുന്നു. അപ്പോൾ ആ ദേവത തന്നെ സംബന്ധിച്ച് ഉപാസ്യമായിരിക്കുന്നു, താൻ സ്വയം ഉപാസകനായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പറയുന്നു, തസ്യ ആത്മാനം ആവിസ്തരാം വേത. ഈ ആത്മ എന്ന് പറയുന്ന ഈ സ്വരൂപം സർവസാധാരണമായി ഏകരൂപത്തിനാണെങ്കിലും തന്റെ തന്നെ ആ സ്വരൂപമാണെങ്കിലും അവനെന്ത് ചെയ്യുന്നു, ആ ദിവ്യ ഐശ്വര്യങ്ങളോടുകൂടിയിരിക്കുന്ന ആ സ്വരൂപത്തെ, അവിസ്തരാം പ്രകടതരമായിരിക്കുന്ന ആ സ്വരൂപത്തെ അതിനെ ദിവ്യമായി കണ്ട് ശ്രേഷ്ഠമായി കണ്ട് ഉപാസിക്കുന്നു, വേദ ഉപാസിക്കുന്നു. അതുകൊണ്ട് അവിടെ ഉപാസ്യൻ ഉപാസകൻ എന്ന് പറയുന്ന ഭേദം വരുന്നു. വാസ്തവത്തിൽ തത്വം ഒന്നാണ്. അതാണ് തത്വജ്ഞാനി ഉപാസിക്കുന്നില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? തത്വജ്ഞാനിയും അറിയുന്നുണ്ട് ഇത് അല്പജ്ഞന്മായ ഉപാധിയോടുകൂടിയതാണ്, മറ്റ് സർവജ്ഞമായ ഉപാധിയോടുകൂടിയതാണ്. പക്ഷേ രണ്ടിലും ഇരിക്കുന്ന തത്വം ഒന്നാണെന്ന് ഗ്രഹിക്കുന്നു. രണ്ടിലും ഇരിക്കുന്ന തത്വം ഒന്നാണെന്ന് ഗ്രഹിക്കുന്നിടത്ത് ഉപാസ്യൻ എന്നുവെച്ചാൽ ഉപാസിക്കേണ്ടത്, ഉപാസിക്കപ്പെടേണ്ടത്, ഉപാസകൻ എന്നുള്ള ഭേദം അവിടെ കാണുന്നില്ല. ആ ഭേദം കാണാത്ത തത്വത്തെ ഗ്രഹിക്കുന്നവൻ എങ്ങനെ ഉപാസിക്കും, ആരുപാസിക്കും? അതുകൊണ്ടവിടെ ധ്യാനം സംഭവിക്കുന്നില്ല, ഉപാസന സംഭവിക്കുന്നില്ല. മറിച്ചാണെങ്കിലോ ആ ശ്രേഷ്ഠതയെ കാണുമ്പോൾ, എവിടെയെങ്കിലും ഒരു ഉപാസകന് മറ്റൊന്നിനെ ഉപാസിക്കണമെങ്കിൽ എങ്ങനെയാണോ ആ ഉപാസ്യ ദേവതയുടെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കുന്നത്, അതോടൊപ്പം തന്നെ തന്റെ അപകൃഷ്ടതയും മനസ്സിലാക്കണം, സ്വയം തന്നെ നികൃഷ്ടനായി കാണണം. എന്നാലേ ശ്രേഷ്ഠമായി ഒന്നിനെ ഉപാസിക്കാൻ കഴിയും, ധ്യാനിക്കാൻ കഴിയും. ഈ രണ്ട് ബോധവും വേണം. താൻ നികൃഷ്ടനാണെന്ന് സ്വയം കാണാതെ എങ്ങനെയാണ് ശ്രേഷ്ഠനെ ഉപാസിക്കുന്നത്? പക്ഷെ ഈ ഭേദത്തെ നിരാകരിക്കുമ്പോൾ, ഉത്കൃഷ്ട അപകൃഷ്ടം എന്നുള്ള ഈ ഭേദത്തെ നിരാകരിക്കുമ്പോൾ അവിടെ ഉപാസന അവസാനിക്കുന്നു. അതാണ് തത്വജ്ഞാനം. അതാണ് തത്വജ്ഞാനി ഉപാസിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല എന്ന് പറയുന്നു. പരമാർത്ഥഗ്രഹിക്കുന്നവന് പിന്നെ ഈ ഭേദമോ, അതവനെ സംബന്ധിച്ചിടത്തോളം അത് അസത്യമാണെന്ന് ബോധിച്ചിരിക്കുന്നു. അങ്ങനൊരു ഭേദം, ഉത്കൃഷ്ടം അപകൃഷ്ടം, അങ്ങനെ ഒരു ഭേദം വാസ്തവത്തിലില്ല. അങ്ങനെ ഒരു ബോധമില്ലെങ്കിൽ തീർച്ചയായും ഉപാസിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞ ശ്രൂയതെ ശ്രുതി എന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്, നീ ഉപാസിക്കുക. നിന്റെ ഉള്ളിൽ ആ സമത്വ ബുദ്ധി വരുന്നില്ല എങ്കിൽ നീ ഉപാസിക്കുക. അപ്പോൾ ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. നീ ഉപാസിച്ചേ തീരൂ എന്നൊരാളെ നിർബന്ധിക്കുന്നില്ല. നിന്റെ സമത്വ ബുദ്ധി അതേ നിനക്ക് പാടുള്ളൂ എന്നും നിർബന്ധിക്കുന്നില്ല. അവന്റെ അധികാര യോഗ്യത അനുസരിച്ച് ഏതാണോ വേണ്ട അത് സംഭവിക്കട്ടെ എന്ന് കരുതി എല്ലാത്തിനും ഇവിടെ ഉപദേശിച്ചിരിക്കുന്നു. ഉപാസനയും നിർദ്ദേശിച്ചിരിക്കുന്നു, തത്വജ്ഞാനത്തെയും നിർദ്ദേശിച്ചിരിക്കുന്നു. എന്താണ് തസ്യാത്മനഃ ആത്മാനം സ്വരൂപം, അതിന്റെ സ്വരൂപത്തെ അവിത്തരാം പ്രകടതരം ഇവ വേദ. അതനുസരിച്ച് ഫലത്തിനുണ്ടാകും, ഫലമുണ്ടാകും. അണിമാതി ഐശ്വര്യങ്ങളോടുകൂടിയിരിക്കുന്ന ദേവതകൾ അങ്ങനെയാണല്ലോ. സാധാരണ അല്പജ്ഞനായ മനുഷ്യനെ പോലെയല്ല, അവരിൽ അണിമാതി ഐശ്വര്യങ്ങളുണ്ട്. ഐശ്വര്യയുക്തമായിരിക്കുന്ന ദേവതകളെ ഉപാസിക്കുന്നുണ്ട്, അവനും അതിനെ പ്രാപിക്കുന്നു. അത് സംസാര അന്തർഗതമാണ്, ആയിക്കോട്ടെ, അവനതാണ് വേണ്ടത്. അവന് സംസാര അന്തർഗതമായിരിക്കുന്ന ഫലങ്ങളാണ് വേണ്ടത്. മുക്തി ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ടത് പ്രാപിക്കുന്നു. ഇനി മുക്തിക്ക് വേണ്ടിയാണ് ഉപാസിക്കുന്നതെങ്കിൽ അത് ലഭിക്കുന്നു എന്നാണ്. അപ്പോ ഇത് എന്താണ്, സർവഭൂതേഷു സ്ഥാവര ജംഗമേഷു ഗുഹ, സർവഭൂതങ്ങളിലും സ്ഥാവര ജംഗമങ്ങളുടെ എല്ലാം ഇത് സ്വരൂപമായി ഇരിക്കുന്നു എങ്കിലും ഉപാധി ഭേദമനുസരിച്ച് അതിന് ഭേദമുണ്ട്. ഇതെല്ലാം സംസാര അന്തർഗതമാണെങ്കിലും ഇതിനെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്നതാണ്. ഈ ഉപാസകനെയും ഉപാസ്യനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സംസാരം. അപ്പോൾ ഇതെല്ലാം സംസാരത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അണിമാതി ഐശ്വര്യങ്ങളായാലും ശരി, അല്പജ്ഞത്വമായാലും ശരി, എല്ലാം ഈ സംസാരത്തിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. എങ്കിലും ഇവിടെ വ്യത്യാസമുണ്ട്, രണ്ടും ഒരുപോലെയല്ല. ഉപാസകനും ഉപാസ്യനും ഒരുപോലെ ആകത്തില്ല. അത് തന്നെ പറഞ്ഞിരിക്കുന്നു, സ്മൃതോപി യദ്യത് വിഭൂതി മത്സത്വം ശ്രീമത് ഊർജിതമേവ വാ തത്തദേവ അവഗച്ഛത്വം മമ തേജോംശ സംഭവം. പറയുന്നു, ആ സർവഭൂതസ്ഥിതനായിരിക്കുന്ന ആ പരമാത്മാവ് തന്നെ ഓരോ ഉപാധികളിലൂടെ ഭിന്ന ഭിന്നമായ രീതിയിൽ പ്രകടമാകുന്നു. ചിലടത്ത് ശ്രേഷ്ഠമായ ഉപാസ്യ ദേവതയായി, ചിലടത്ത് നികൃഷ്ടമായ ഉപാസകനായി. അവ ചിലടത്ത് എന്തു വരുന്നു, വിഭൂതികളെല്ലാം കാണുന്നു, നാനാഭാവങ്ങളെ കാണുന്നു ഉപാസ്യമായി. ആ ഇത് ഉപാസിക്കേണ്ടതാണ് എന്ന് ഉപാസകന് തോന്നുന്നു, ഇതെന്നെ പോലെയല്ല, ഇത് ആരാധ്യമാണെന്ന് തോന്നുന്നു. ആരാധ്യമാണെന്ന് തോന്നുന്നതാണ് വിഭൂതികളെന്ന് പറയുന്നത്. അവിടെ അവൻ തത്വത്തെയല്ല ഗ്രഹിക്കുന്നത്, തന്റെ അപകൃഷ്ടതയെയും ആ ദേവതയുടെ ആരാധ്യഭാവത്തെയാണ് കാണുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ശക്തിവിശേഷങ്ങൾ, സത്വം ശ്രീമത് ഊർജിതം എന്നെല്ലാം പറയുന്നുണ്ടതുകൊണ്ടാണ്. നാനാതരത്തിലുള്ള നിഗ്രഹ അനുഗ്രഹ ശക്തികൾ ചിലടത്ത് പ്രകടമാകുന്നു, ചിലടത്ത് അതില്ല. അതങ്ങനെ പ്രകടമാകുന്നു എന്നെല്ലാം പറയും. എന്താണ് ജീവകോടികൾ? ആ ജീവകോടികളിൽ ചിലടത്ത് ഇതെല്ലാം പ്രകടമാകുന്നു, ശക്തി ഐശ്വര്യങ്ങളെല്ലാം പ്രകടമാകുന്നു, നിഗ്രഹ അനുഗ്രഹ ശക്തികൾ പ്രകടമാകുന്നു. തത്വദേവ അവഗച്ഛത്വം മമ തേജോംശ സംഭവം, ഇതെല്ലാം സൃഷ്ടിയാണല്ലോ. ഏകനായിരിക്കുന്ന പരമാത്മാവിന്റെ സൃഷ്ടിക്കും ഏക ഐകരൂപ്യം വരേണ്ടതാണ്, ഏകരൂപത്തിലിരിക്കുന്നു. അതെന്തുകൊണ്ട് നാനാരൂപത്തിലിരിക്കുന്നു? ഉപാസ്യ ഉപാസക ഭേദത്തിൽ എന്തുകൊണ്ടിരിക്കുന്നു? പറയുന്നു. അതുകൊണ്ട് എന്റെ തേജോ അംശത്തിൽ നിന്നുണ്ടായത്, ആ തേജോ അംശത്തിൽ പ്രകടമായതെല്ലാം ശ്രേഷ്ഠമായിരിക്കുന്നു. തമോ അംശത്തിൽ നിന്ന് പ്രകടമായതെല്ലാം നികൃഷ്ടമായിരിക്കുന്നു. ഒരേ ഒരു തേജസ് തന്നെ പ്രകടമാകുന്ന ഉപാധിയുടെ വ്യത്യാസം കൊണ്ട് ഒരിടത്ത് ഉപാസ്യമായിരിക്കുന്നു, ഉപാസ്യം വെച്ചാൽ ഉപാസിക്കത്തക്കത്, മറ്റിടത്ത് ഉപാസകനായിരിക്കുന്നു. തത്വം ഒന്ന് തന്നെ. ഈ ഭേദത്തെ ഒരുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഉത്കൃഷ്ട നികൃഷ്ട ഭാവങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അവന്റെ കർത്തവ്യ കർമ്മമായി വരുന്ന ഉപാസന, അവൻ ഉപാസിച്ചേ തീരു. ഉപാസന കർത്തവ്യമായി വരുന്നു. തത്വത്തെ ഗ്രഹിക്കാതിരിക്കുന്നിടത്തോളം കാലമേ ഉള്ളൂ കർത്തവ്യ കർമ്മങ്ങൾ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ബാധാപൂർവം. തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇതിന്റെ ആവശ്യം വരുന്നില്ല. അതുവരെ ഉപാസിക്കണം. എന്തിനുപാസിക്കണം? എന്തിനെങ്കിലും ഉപാസിച്ച പോലെ, സാത്താൻ ഉപാസിച്ച പോലെ. എന്നോ ശ്രീമത് ഊർജിതമായിരിക്കുന്ന ഈശ്വര തേജോംശ സംഭവമായിരിക്കുന്ന അത്തരം വിഭൂതികളെ ഉപാസിക്കുക. എന്തായാലും അവന് ഉപദേശിച്ചേ മതിയാവും, സേവിച്ചേ മതിയാവും. അപ്പോ ആ വിഭൂതികളെ ഉപാസിക്കുക. അതാണ് ദേവത ഉപാസന വരുന്നത്, ഗുരുവിന്റെ ഉപാസന വരുന്നത്, മഹാത്മാക്കളുടെ ഉപാസന വരുന്നത്, സിദ്ധന്മാരുടെ ഉപാസനകൾ വരുന്നു. ഇതെല്ലാം ഇവിടെ അംഗീകരിക്കുന്നുണ്ട്, അതെല്ലാം ആകാം. പക്ഷെ ഇവിടെ ബാധാപൂർവം താൻ സ്വയം ഈ സംസാര അന്തർഗതമായിരിക്കുമ്പോൾ, സംസാരമുക്തിക്കുള്ള ഉപായങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഈ ഉപാസനകളെ സ്വീകരിക്കാം. മറിച്ചാണെങ്കിലോ തത്വജ്ഞാനത്തെ ആശ്രയിക്കുക. അതുകൊണ്ട് ഇതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അതിനെല്ലാം ശ്രേഷ്ഠമായി തന്നെ കൊണ്ട് ഉപാസിക്കുക. അതാണ് പറയുന്നത്, ഇത് എത്ര എത്ര വിഭൂത്യ അതിശയഹ, വിഭൂതികളുടെയും മറ്റും ആധിക്യത്തെ കാണുന്നത്, സവിശേഷതകളെ കാണുന്നത്, തന്നിലില്ലാത്ത മറ്റൊരിടത്ത് കാണുന്നു, തന്നിലില്ലാത്ത ഐശ്വര്യങ്ങൾ വേറെടുത്ത് കാണുന്നു. അവിടെ ആരാധിക്കും, അത് ജീവന്റെ സ്വഭാവമാണ്. ജീവനിൽ ഈ സംസാരത്തിന് അധീനനായിരിക്കുന്ന ജീവനിൽ സഹജമായിരിക്കുന്ന ഒന്നാണ് ആരാധനാഭാവം, ഭക്തിഭാവം എന്ന് പറയുന്നത്. അത് ഏത് വിഷയത്തിലാകാം, ഇവിടെ പറയുന്നത് എന്താണ്, ഏതിലെങ്കിലും ആയ പോലെ വിഭൂത്യാദ്യ അതിശയ, എവിടെയാണോ ആ ഐശ്വര്യങ്ങൾ അധികമായി കാണുന്നത്, അതിന്റെ ആധിക്യമുള്ളിടത്ത് അതിനെ ഈശ്വരൈത്യുപാസ്യ ചോദ്യത്തെ, അതിനെ ഈശ്വരനായി തന്നെ ഉപാസിക്കണം എന്ന് വിധിക്കുന്നു ശ്രുതി സ്മൃതികളിലെല്ലാം വിധിക്കുന്നു. ഐശ്വര്യം എന്ന് പറയുന്നത് ഈശ്വരന്റേതാണ്. അപ്പൊ ഈശ്വരന്റേതായിരിക്കുന്ന ഈശ്വരന്റെ ഭാവം, അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അത് പലതാകുമ്പോൾ അതിനെ പറയും വിഭൂതി, അത് നാനാഭാവത്തിലിരിക്കുന്നു. അതിന് തന്നെ ശക്തിക്ക് അവിടെ പ്രാധാന്യം വരുന്നു. പറയുന്നു അത് ഊർജിതമായിരിക്കുന്നു, നിഗ്രഹാനുഗ്രഹ ശക്തികൾ പറയുന്നത് ഊർജിതമായിരിക്കുന്നു. അത് ഭക്തന്മാരിൽ ധാരാളം അനുഗ്രഹത്തെ ചൊരിയുമ്പോൾ അത് പറയുന്നത് ശ്രീമത്തായിരിക്കുന്നു, നല്ല അനുഗ്രഹത്തെ നൽകുന്നു, ഭക്തന് യശസ്സും ധനവും സമ്പത്തി എല്ലാം കൊടുക്കുന്നു. അതുകൊണ്ട് അതിന് ഇതെല്ലാം പറയുന്നു. എന്താണ് വിഭൂതിമ സത്വം ശ്രീമത് ഊർജിതം. ഇനി അത് ആത്യന്തികമായി തത്വജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പൊ പറയുന്നു സത്വം സത്തായിരിക്കുന്നു. ഇങ്ങനെ നാനാതരത്തിൽ ആ ഈശ്വരീയമായ ഐശ്വര്യ വിശേഷങ്ങൾ ഒരിടത്ത് പ്രകടമാകുമ്പോൾ അതിനെ ഈ സംസാര അധീനനായിരിക്കുന്ന ജീവൻ ഈശ്വരനായി കണ്ടു തന്നെ ഉപാസിക്കണം, ഉപാസിക്കാമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് മഹാത്മാക്കളെ ഉപാസിക്കുന്നത്. സിദ്ധപുരുഷന്മാരെ ഉപാസിക്കുന്നത്, അവതാര പുരുഷന്മാരെ ഉപാസിക്കുന്നത്. അവർ മനുഷ്യരുടെയിലും മനുഷ്യരായി ജീവിച്ചാണ് അവർ ആരാധ്യരായിത്തീരുന്നത്. അതുകൊണ്ടാണ് ഉപാസ്യരായിത്തീരുന്നത്. അങ്ങനെയാണോ ദേവതകളെയും മറ്റും ഉപാസിക്കുന്നത് പോലെ ഉപാസന അർഹരായിത്തീരുന്നു. അത് ഈശ്വരനായി തന്നെ ഉപാസിക്കുന്ന സസ ഈശ്വര ഉപാസ്യതയ ചോദ്യത്തെ, അത് ശാസ്ത്രം തന്നെ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അദ്വൈതമെന്ന് പറയുമ്പോൾ ഇതൊന്നും അംഗീകരിക്കാത്ത ഒന്നാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പലരുടെയും മനസ്സിലുണ്ട്. ഇതൊരു ഉപാസനാ പദ്ധതികളെയൊന്നും അദ്വൈതം സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് അദ്വൈതം മനസ്സിലാക്കാനേ പാടില്ല. അദ്വൈതം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇതിനെയൊക്കെ നിഷേധിക്കുന്നതാണെന്നാണ്. അങ്ങനെ പറയുന്നവരെന്താ ചെയ്യുന്നത്? അദ്വൈതം ഒട്ടും മനസ്സിലാക്കത്തുമില്ല, ഇതിനെയൊക്കെ നിഷേധിക്കുകയും ചെയ്യും. അങ്ങനെയല്ല, അദ്വൈതം ഇതിനെല്ലാം അംഗീകരിക്കുന്നുണ്ട്. ഈ സംസാരം ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് ആവശ്യമില്ലെന്നല്ല പറയുന്നത്. അതുകൊണ്ട് അദ്വൈതം ഇല്ലാതായാലേ ഇതെല്ലാം നിലനിൽക്കുമെന്ന് കരുതേണ്ട കാര്യമില്ല. അദ്വൈതത്തെ നശിപ്പിച്ചിട്ട് വേണം ഇതിനെയൊക്കെ നിലനിർത്താനെന്ന് കരുതേണ്ട കാര്യമില്ല. അദ്വൈതം കൊണ്ടുവന്നിട്ട് ഇതിനെയൊക്കെ നശിപ്പിക്കണമെന്ന് കരുതേണ്ട കാര്യമില്ല. അദ്വൈതം വന്നിട്ട് നമുക്ക് ഇതിനെയൊക്കെ നശിപ്പിക്കാം, അതില്ല. എന്തുകൊണ്ട്? അദ്വൈതം എന്ന് പറയുന്നത് സമന്വയശാസ്ത്രമാണ്. അതിനെല്ലാം അംഗീകരിക്കുന്നുണ്ട്. ഉപാസന ഉപാസ്യഭേദങ്ങളെയൊക്കെയാണ്. പിന്നെ ഒരാൾ എവിടെ നിൽക്കുന്നു എന്നുള്ള അനുസരിച്ച് അയാളുടെ അധികാരവും യോഗ്യതയും അനുസരിച്ച് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ജീവന്. ആരും ഒന്നും ആരിലും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല, ശാസ്ത്രമൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. നിന്റെ യോഗ്യത അനുസരിച്ച് നീ എന്താണോ വേണ്ടത് അത് സ്വീകരിച്ചോളൂ. അതാണ് അദ്വൈതത്തിന്റെ നിലപാട്. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുമ്പോൾ അവിടെ ഉപാസനയ്ക്ക് വിരുദ്ധമാണ്, അത് ഭക്തിക്ക് വിരുദ്ധമാണ്, യോഗത്തിന് വിരുദ്ധമാണ് എന്നൊന്നും പറയുന്നില്ല. അതെല്ലാത്തിനെയും അതാതിന്റെ തലത്തിൽ അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ പലതവണ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയും ആ കാര്യം പറയുന്നു. അതിവിടെ പ്രത്യേകിച്ചും പറയുന്നു. എന്താണ്? എവിടെയെവിടെ വിഭൂതിയാദി ഐശ്വര്യങ്ങൾ എവിടെയെല്ലാം പ്രകടമാകുന്നുണ്ടോ, എവിടെയെല്ലാം തന്നെക്കാൾ ഉത്കൃഷ്ടത പ്രകടമാകുന്നുണ്ടോ, അവിടെയെല്ലാം അതെല്ലാം ഉപാസനയ്ക്ക് അർഹമാണ്, അവിടെയെല്ലാം ഉപാസന നിലനിൽക്കുന്നു എന്നിവിടെ വ്യക്തമായും പറഞ്ഞിരിക്കുന്നു. ഇനി തത്വജ്ഞാനത്തെക്കുറിച്ചും പറയും. അവിടെ ഒന്നും കർത്തവ്യമായി ശേഷിക്കുന്നില്ല, ഒരു ഉപാസനയും അവിടെ കർത്തവ്യമായി ശേഷിക്കുന്നില്ല, അതും പറയുന്നുണ്ട്. ഇതെല്ലാത്തിനെയും മനുഷ്യനെ ബോധിപ്പിക്കുന്നു. അതിലൂടെ പറയുന്നത് ചോദ്യതേ എന്ന് വെച്ചാൽ ഇതെല്ലാം വിധിക്കുന്നു. ചോദന എന്ന് വെച്ചാൽ വിധി. ഉപദേശിക്കുന്നു ജീവന്മാരെ, ഇതിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരുവനെന്താ വേണ്ടത് അത് സ്വീകരിക്കുക. ഒരുവൻ തന്റെ തന്നെ യോഗ്യതയെ മനസ്സിലാക്കി അത് സ്വീകരിക്കുക. തത്വജ്ഞാനത്തിന് യോഗ്യതയുണ്ടെങ്കിൽ, അതവന്റെ ഉള്ളിൽ തെളിയുന്നുണ്ടെങ്കിൽ, അവിടെ ഉപാസനയ്ക്കൊന്നും നിലയില്ല. അത് പറയുന്നുകൊണ്ട് ഉപാസന ആവശ്യമില്ലാത്തതാണ് എന്ന് പറയുന്നില്ല. ഇതി എത്രയെത്ര വിഭൂത്യാദ്യ അതിശയ സസ ഈശ്വരീത്തി ഉപാസ്യതയ ചോദ്യത്തെ, അതും ശാസ്ത്രം തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു. Thank you.